ദേവേട്ട്, ദേവാനജദീതി ദേവേട്ട്, ദേവ ദേവേജ് എന്നിരിക്കുന്നിടത്ത് യജ്ജിൽ നിന്ന് കിൻപർത്തിയും വിധിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ കിൻപർത്തി സിക്കു വരത്തില്ല. പിന്നെയോ സൃജ മൃജ യജ രാജ ബ്രാജ ശശാം. അപ്പോ ഭ്രഷ്ട ഭ്രഷ്ട സൃജ മൃജ യജ് രാജ ഭ്രാജ് ഇത്രയും ധാതുക്കളിൽ നിന്നും പിന്നെ ഛായിൽ നിന്നും ഛായൽ നിന്നും അവിടെ ഒരു ചാവിടെ ഉണ്ടല്ലോ. അപ്പൊ മൂന്നെണ്ണത്തിൽ നിന്ന് വരത്തില്ലേ അത് ഏത് സന്ധി വന്നു? സന്ധി വന്നെന്ന് പറഞ്ഞു. ഏത് സന്ധി വന്ന്? എന്ത് സന്ധി വന്ന്? എങ്ങനെ വന്നു? എപ്പോ വന്നു? ആര് വരുത്തി? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ മൂന്ന് ശബ്ദങ്ങളിൽ നിന്ന് വരത്തില്ലെന്നാ ഛ. ഇവിടെ പറയുന്ന സന്ധി വന്നു. എങ്ങനെ സന്ധി വന്നു? ആർക്ക് സന്ധി വന്നു എന്നാ ചോദിച്ചു. ഷഷ്ടോടി ഏതിനു വന്നു? ഏതിന് ഷഷ്ടോടി വന്നു? ഏതിന് ചായ എവിടുന്ന് വന്നു? ഏതിന്റെ പരത്തില്? ഏതിന്റെ? ചായ എവിടുന്ന് വന്നു? തോസിനാശ് ഏതിന് വന്നു? പ്രാജസ്. ബ്രാജസിലെ ബ്രാജസ് എന്നിരിക്കുന്നു. ബ്രാജസിലെ സകാരത്തിന് അങ്ങനെ വന്നു. സ്തോസ്നാശു വന്നു കഴിഞ്ഞാല് ശകാരം വന്നു. പിന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ മുമ്പില് യജ രാജ മൃജ യജ അവിടെയൊക്കെ വരേണ്ടതാണല്ലോ. അതുപോലെ ചാവേണ്ട സന്ധി വരണ്ടേ? സകാരം വരും. ഇവിടെ ഉണ്ടല്ലോ ഭ്രഷ്ട സൃജ, അവിടെ സന്ധി വരണ്ടേ? ഇവിടെ വരാണെങ്കിൽ അവിടെയും വരണ്ടേ? ഭ്രഷ്ട അവിടേക്ക് പിന്നെ സന്ധി വരണ്ടേ? ഇവിടെ മാത്രം അങ്ങനെ വരും രാജ. ഇടയ്ക്ക് പോകെ സന്ധി വരണമല്ലോ. ഭ്രഷ്ട ഭ്രസ് ഇതിന്റെ ഇടയ്ക്ക് രണ്ട് പദമല്ലേ. ഭ്രഷ്ട എന്ന് പറയുന്ന ധാതുവാണ്. ഓ ഭ്രഷ്ടു ഛേദന, അത് മൊത്തം ഒരു ധാതുവാണ്. ഇവിടെ സന്ധി വന്നിരിക്കുന്ന ധാതു. അതുപോലെ തന്നെ ഭ്രഷ്ട ഒരു ധാതു, സൃജ ധാതു, മൃജരാജ രാജധാതു, ഭ്രാജ ധാതു, പിന്നെ അതുപോലെ തന്നെ ഇവിടെ സന്ധി വരികയാണെങ്കിൽ ഇപ്പൊ ഛ ഷന്നിരിക്കുന്നു. അവിടെയും വരണ്ടേ സന്ധി? അതിന്റെ ഇടയ്ക്കും വരണ്ടേ? അങ്ങനെ ഇതാണ് സമാസമാണെങ്കിൽ പിന്നെ ഇവിടെ മാത്രം അങ്ങനെ സന്ധി വരും. സമാസമാണെങ്കിൽ ബ്രാജ അവിടെ മാത്രം അങ്ങനെ സന്ധി വരും. ഇടയ്ക്ക് എല്ലായിടത്തും സന്ധി വരണ്ടേ? എന്തായാലും നിങ്ങൾ സന്ധി പഠിച്ചല്ലേ, പോയി കണ്ടുപിടിച്ചോണ്ട് വന്നാ മതി. പിന്നെ എന്ത് ചെയ്തു? ഏതൊക്കെ ചേർത്ത് വഴി? അത് തന്നെ. അവിടെ ഒരു ചായും ചായും വന്നില്ലേ? അപ്പൊ മൂന്നക്ഷരം വേണ്ടേ എന്നാണ് ഇവിടെ ചോദിച്ചത്. ചാച്ഛ മൂന്നക്ഷരമുണ്ടോ അതോ രണ്ടുണ്ടോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. രണ്ടാണെങ്കിലും ഒന്ന് എവിടുന്ന് വന്നോ കണ്ടുപിടിച്ചാൽ മതി, സമയമുണ്ട്. എവിടെ അതാ കണ്ടുപിടിച്ചോണ്ട് വരാൻ, നിനക്ക് സമയമുണ്ടല്ലോ. ഏത്? എനിക്ക് ഓർമ്മയില്ല പഠിച്ചോ പഠിച്ചില്ലേ എന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കണ്ടുപിടിച്ചാൽ മതി. ഏ നിപാതം അത് തന്നെ, അത് കണ്ടുപിടിച്ചോണ്ട് വരാൻ സംശയം വേണ്ട. അടുത്തേതാണ് ശബ്ദം. ദേവേട്ട് കഴിഞ്ഞില്ലേ? ദേവേട്ട് ദേവേട്ട് ദേവേജൗ ദേവേജഹ ദേവേജം ദേവേജു ദേവേജഹ ദേവേജ ദേവേഭി ദേവേജേ ദേവേഭ്യ ദേവേഭ്യ ദേവേഭ്യ ഇവിടെ യജ് യജ്ധാതുവാണ്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് സൂത്രത്തിൽ വൃശ്ചസൃജയജ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തു വന്നു? ഷത്വം വന്നു. ആണോ ദേവേഭ്യാം ജസ്വം വന്നു, ദേവേഭ്യാം എന്ന് പറയുന്നു. കിൻപ്രത്യസ്യക്ക് വേണമെങ്കിൽ വരാം, കാരണം അവിടെ വിഗ്രഹിച്ച് കിൻപ്രത്യോ യസ്മാ, ഏതിൽ നിന്നാണോ കിൻപ്രത്യം വന്നത്, ഇപ്പൊ കിൻപ്രത്യാന്തം അല്ലെങ്കിലും അതിൽ നിന്ന് വരാം. ഇപ്പൊ ദേവേജ എന്ന് പറയുന്ന കിൻപ്രത്യാന്തമല്ല, പക്ഷേ കിപ്പ് പ്രത്യാന്തമാണ്. പക്ഷേ കിൻപ്രത്യോ യസ്മാ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം കിൻപ്രത്യാന്തമല്ല, മുമ്പ് കിൻപ്രത്യാന്തം ആയിരുന്നു എന്നും വരാം. പക്ഷെ ഇവിടെ യജ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്റെ വരത്തുള്ളൂ. പിന്നെ ഭാഷ്യകാര പ്രയോഗം ഉപയഡ്ഭ്യാം എന്നും മറ്റും രജ്ജുസൃഡ്ഭ്യാം എന്നും മറ്റും ഭാഷ്യകാരം പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇത് വരും. ഭാഷ്യകാരൻ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഷത്വം വന്ന് ജസ്തവും വന്ന രൂപങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുത്വം വരത്തില്ല എന്ന്. ഭാഷ്യപ്രയോഗം പലയിടത്തും പ്രമാണമാണ്. ഭാഷ്യകാരൻ കുത്വം വരാതെ ഷത്വം വന്ന് ജസ്തവും വന്ന രൂപം രജ്ജു സൃഭ്യാം എന്നെല്ലാം പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അതുകൊണ്ട് ഷത്വമേ വരത്തുള്ളൂ എന്നാണ്. പിന്നെ കുത്തും വിരിക്കുന്നിടത്ത് എന്താണ്? ഋതു പൂർവ്വത്തിലുള്ള യജുധാതുവിൽ നിന്നാണ്, കേവല യജുധാതുവിൽ നിന്നല്ല. ഇവിടെയാണെങ്കിലോ ശവ വിരിക്കുന്നതോ യജുധാതു, അതുകൊണ്ട് തന്നെയാണ് പ്രാധാന്യം. പിന്നെ അങ്ങനെയൊക്കെ ചർച്ചകളുണ്ട്. അതുപോലെ തന്നെയാണ് വിശ്വം സൃട്ട് വിശ്വസൃജവും വിശ്വസൃജം വിശ്വസൃജവും വിശ്വസൃജാ വിശ്വസൃഡ്ഭ്യാം വിശ്വസൃഭി വിശ്വസൃജേ വിശ്വസൃഭ്യാം വിശ്വസൃഭ്യ വിശ്വസൃഡ വിശ്വസൃഭ്യാം വിശ്വസൃജോ. അവിടെ എന്താ കൂടുതലായിട്ട് വരുന്നത്? അടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഗുണാന്തി സൂത്രമാണ് പരോ വൃജേഹേ ഷഹ പദാന്തേ. ഗുണാന്തി സൂത്രം ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പരിവ്രാട് ശബ്ദം ശ്രദ്ധിക്കുന്നതിന്. ഇവിടെ പരിപൂർവത്തിലുള്ള വ്രജഗതു എന്ന് പറയുന്ന ധാതുവാണ്. അവിടെ പരി പുറത്തുള്ള വ്രജധാതുവിൽ നിന്ന് പരോപപതേ വ്രജേഹേ കിപ് സ്യാദ് ദീർഘസ്ഥ പദാന്തേ ഷത്വമഭി. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വിധിക്കുകയാണ്. ഒന്നോ വ്രജധാതു വേണം, അതിൻ്റെ പൂർവ്വത്തിൽ പരി വേണം, പരി വ്രജന്നിരിക്കണം. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ കിപ്പ് വിധിക്കും. പരത്തിൽ കിപ്പിന് സർവാപഹാര ലോകം വരും. ദീർഘം വരും. പരി വ്രജ എന്നുള്ള എന്തായി മാറും? വ്രാജ്. പദാന്തത്തിന് ജകാരത്തിന് എന്തുവരും? ഷത്വം വരും. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വിരിക്കുകയാണ്. ഗുണാദിസൂത്രം ആ വാർത്തികമൊന്നും ഇതിന് പറയുന്നുണ്ട്. വാർത്തികമൊന്നും ചിലടത്ത് എഴുതിയിട്ടുണ്ട്, ചിലടത്ത് ഗുണാദിസൂത്രമൊന്നും പറയുന്നു. എന്തായാലും ഇത് ഗുണാദികളിലുണ്ട്. ദീർഘസ്ഥ എന്ത് വരുന്നു? ദീർഘവും വരുന്നു. അപ്പൊ വ്രാജ് എന്ന ദീർഘം വരുന്നു, ജകാരത്തിന് ഷത്വം വരുന്നു. ഇപ്പൊ എന്ത് വരുന്നു? പരി വ്രാഷ്. ജസ്തു വന്ന് ഷത്വം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ജസ്തുവും ചത്വവും വന്നിട്ട് പരിവ്രാട്, പരിവ്രാട്, പരിവ്രാജൗ, പരിവ്രാട്, പരിവ്രാട്, പരിവ്രാജോ, പരിവ്രാജ, പരിവ്രാജം, പരിവ്രാജോ, പരിവ്രാജ, പരിവ്രാജ, പരിവ്രാഢ്യം. അതിന്റെ വ്യുത്പത്തി പറയുന്നത് സർവം പരിത്യജ്യ വ്രജതി ഇതി പരിഭ്രാട്. പരിയുടെ അർത്ഥം അവിടെ പരിത്യാഗം എന്നാണ്. അപ്പൊ സർവം പരിത്യജ്യ വ്രജതി, സർവവും പരിത്യജിച്ചിട്ട് സഞ്ചരിക്കുന്നവൻ, അവനാണ് പരിഭ്രാട്. ആശ്രമത്തിലൊന്നും താമസിക്കുന്നവരല്ല. അപ്പൊ പരിവ്രാ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ ഉണ്ടായിരുന്നുണ്ട്. ഇന്ന് പരിത്യജിക്കുന്നവരുണ്ട്, സഞ്ചരിക്കുന്നവരല്ല. സഞ്ചരിക്കുന്നവരുണ്ട്, പരിത്യജിക്കുന്നവരല്ല. ഇന്ന് അവ്യാപ്തി ദോഷം, അതിവ്യാപ്തി ദോഷം, അസംഭവ ദോഷമൊക്കെ ഉണ്ട്. പഴയകാലത്തെ പരിവ്രാട് ഉണ്ടായിരുന്നു. അടുത്ത് വിശ്വരാട്ട് ആണോ? വിശ്വസ്യ വസുരാട്ടോഹോ വിശ്വശബ്ദസ്യ ദീർഘോ അന്താദേശസ്യ വസോ രാട് ശബ്ദേച പരേ. ഇവിടെ സൂത്രത്തിൽ രാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പദാന്ത ഉപലക്ഷണമായി പറഞ്ഞിരിക്കുകയാണ്. രാട്ടെന്നോ രാടെന്നോ എടുക്കാം. അപ്പൊ വിശ്വശബ്ദത്തിന് ദീർഘം അന്താദേശമായി വരും. വിശ്വശബ്ദം എന്ന് പറയുന്നത് ദീർഘാന്തമാണോ ഹ്രസ്വാന്തമാണോ? അങ്ങനെ ദീർഘം വരുമ്പോൾ വിശ്വാന്തമാവും. എപ്പോ? വസ്തുശബ്ദം പരമരിക്കുമ്പോഴും രാജ്ശബ്ദം പരമരിക്കുമ്പോഴും എന്ന് വെച്ചാൽ പദാന്തത്തിൽ പദാന്തമായ രാജ്ശബ്ദം ഇരിക്കുമ്പോൾ. അപ്പോ വിശ്വ രാജെന്നിരിക്കുന്നു. ഇതും കിബന്ധമാണ്. വിശ്വരാജെന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? വശംബ്രശ്ച സൃജമൃജയജ രാജഭ്രാജാം. ഷാ വന്നു കഴിഞ്ഞാൽ ജസ്തു ചർത്തവും കൊണ്ട് വരും. പദ ഇവിടെ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ പദസഞ്ജ വരുന്നു, സു വരുന്നു, സുപ്പിന് ലോകം വരുന്നു, പദാന്തമാകുന്നു, ഷത്വം വരുന്നു, ജസ്തു ചർത്തങ്ങൾ വരുന്നു. വിശ്വശബ്ദത്തിന് പദാന്തത്തിൽ ദീർഘം വരുന്നു. വസ്തുശബ്ദം വിശ്വാവസ്തുരൂപം വരുമ്പോൾ നോക്കാം, ഇപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ രാജ്ശബ്ദം നോക്കിയാൽ മതി, ഉപലക്ഷണം ആയിട്ടെടുത്തോണം. രാട്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താ അർത്ഥം എടുക്കണം? പദാന്തമെന്നെടുക്കണം. എന്നുവെച്ചാൽ രാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം രാട്ടെന്ന് ഇരിക്കുമ്പോഴേ വരൂ എന്ന് അർത്ഥം കൊടുക്കരുത്, പദാന്തമെന്ന് എടുക്കണം. അപ്പോൾ രാട്ടിനും വരാം, രാടിനും വരാം. എന്നുവെച്ചാൽ ജസ്തുവും ചർത്തവും വരുന്നത്. ഇവിടെ രാട്ടെന്ന് പറയുമ്പോൾ ജസ്തുവും ചർത്തവും വന്നിരിക്കുന്നു, ജസ്തു വരുന്നിടത്തും വരാം. ഇപ്പൊ വിശ്വാരാട്ട് വിശ്വാരാടെന്ന് വരും. ബാക്കി പ്രക്രിയ എല്ലാം പഴയതുപോലെ തന്നെ. ഇവിടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, വിശ്വശബ്ദത്തിന് ദീർഘം വന്നിട്ട് വിശ്വാരാട്ട് വിശ്വാരാട്ട്. വിശ്വരാജ് ആവുന്നിരിക്കുമ്പോ ഈ സൂത്രം പ്രവർത്തിക്കില്ല. എന്തുകൊണ്ട്? പദാന്തമല്ല വിശ്വരാജ്, പദാന്തമല്ല വിശ്വരാജവും വിശ്വരാജ. ഹേ വിശ്വാ രാട് വിശ്വരാട് വിശ്വരാജോ വിശ്വരാജ വിശ്വരാജം വിശ്വരാജോ വിശ്വരാജ വിശ്വരാജ ആ അവിടെ വിശ്വരാജഭ്യാന്നിരിക്കുന്നിടത്ത് പദസഞ്ജയുണ്ട്. അതുകൊണ്ട് എന്തുവരും? പദാന്തമായി വിശ്വസ്യ വസിരാടോ വിശ്വാരാഡ്ഭ്യാം വിശ്വാരാഡ്ഭി വിശ്വരാജേ വിശ്വാരാഡ്ഭ്യാം വിശ്വാരാ വിശ്വരാജ വിശ്വാരാഡ്ഭ്യാം വിശ്വാരാഡ് വിശ്വരാജ വിശ്വരാജോ വിശ്വരാജ വിശ്വരാജ വിശ്വരാജ ഇത് അപൂർവമായി ഇങ്ങനെ വരാറുള്ളത്. കാരണം ഒരേ ശബ്ദത്തിന് തന്നെ പദസഞ്ജയുള്ളിടത്ത് ദീർഘവും പദസഞ്ജ ഇല്ലാത്തടത്ത് ഹ്രസ്വവും, അങ്ങനെ വരുന്ന അപൂർവമായ വരത്തുള്ളു. അത് കാണിച്ചു തന്നേ ഉള്ളൂ. അതിൽ അടുത്തു വരുന്നത് വശഭ്രഷ്ട സൃജ മൃജ യജ രാജ ഭ്രാജ ജശാം അതിൽ ഭ്രഷ്ടം ഭ്രഷ്ട ഭ്രഷ്ട അതുപോലെ കിബന്ധമാണ്. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ സു വരുന്നു സൂനലോകം വരുന്നു. അന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ബ്രസ് പദാന്തമായി ബ്രസ് ജിന്നിരിക്കുമ്പോ സൂത്രം വരും ബ്രസ് ജ പദാന്തത്തിൽ ഇരിക്കുമ്പോ സൂത്രം വരുന്നു സംയോഗാന്തസിലോക വരേണ്ടതാണ്, അതിന്റെ അപവാദമാണ് അടുത്തു വരുന്ന സൂത്രം. അത് സംയോഗാന്ത ലോപയെ അപേക്ഷിച്ച് പരസൂത്രമാണ്. പരസൂത്രമാണെങ്കിൽ ഇത് പ്രവർത്തിക്കും. അപവാദോ വചന പ്രാമാണ്യ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പരോണോ പരോണോ പൂർവാണോ? ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയോ എന്നൊരു സംശയം. ഏത് സംയോഗാന്ത ശ്ലോക പൂർവമാണോ പരമാണോന്ന്? പൂർവം. ആ അപ്പോ ഏതാ പ്രവർത്തിക്കേണ്ടത്? പക്ഷേ ഏത് പ്രവർത്തിക്കും? എന്തുകൊണ്ട്? വചനപ്രമാണ സ്കോഹോ സംയോഗാദ്യോരന്തേച്ച പദാന്തേ ചലിച്ച യ സംയോഗ തദാദ്യോഹോ സ്കോഹോ ലോപ. പദാന്തത്തിലും ചല്ല് വരവിരിക്കുമ്പോഴും യ സംയോഗ സംയോഗത്തിന്റെ തദാദ്യോഹോ സകാര കകാരയോ ലോപ എന്നാണ്. പദാന്തത്തിലും ചല്ല് വരവിരിക്കുമ്പോഴും ഒരു സംയോഗത്തിന്റെ ആദ്യത്തിലെ സകാര കകാരങ്ങൾക്ക് ലോപം വരും. സംയോഗാന്ത ശിലോപം എന്താ ചെയ്യുന്നത്? സംയോഗത്തിന്റെ അന്ത്യത്തിന്. ഇതങ്ങനെയല്ല, സംയോഗത്തിന്റെ ആദ്യ അതും എല്ലാത്തിനും ലോകം വരത്തില്ല. സകാരത്തിനും കകാരത്തിനും ലോകം വരും എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുന്ന ലോകം വരും. ഉദാഹരണം ഇവിടെ എന്താണ്? ബ്രസ്ജ് എന്നാണ് ഇരുന്ന്. ഇവിടെ എന്തോരും സകാരം ലോകിക്കും. സൂത്രത്തിൽ കണ്ടില്ലേ വർഷ ബ്രസ്ജ അതിന് സാധനം, അതിന് സകാരം ലോപിച്ചു. പദാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ രാട്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇവിടെ രാട്ടെന്ന് പറഞ്ഞു. ഈ രാട്ടെന്ന് പറയുന്ന എവിടെയായിരിക്കും വരുന്നത്? പദാന്തത്തിലായിരിക്കും വരുന്നത്. പദാന്തം അല്ലാത്തടത്ത് രാട്ട് വരത്തില്ല. പദസഞ്ജ ഇല്ലാ വരത്തില്ല രാട്ട്. ആ പദസഞ്ജ ഉള്ളിടത്താ വരുന്നത്. പദസഞ്ജ ഇല്ലാതിരിക്കണമെങ്കിൽ ജല്ല് പരത്തിൽ വരണം. അങ്ങനെയുള്ളിടത്ത് വരാൻ രാട്ട്. പക്ഷെ അങ്ങനെയുള്ളതിന് ഉദാഹരണമില്ല. പദസഞ്ജ ഉള്ളിടത്താണത് വരുന്നത്. അങ്ങനെ വേണമെന്നില്ല, ഇല്ലാത്തടത്തും വരാം. പദസഞ്ജ ഇല്ലാത്തടത്തും ജല്ല് വരം ഇരുന്നാ വരും. അതിന് നേരത്തെ ഉദാഹരണം വന്നിട്ടുണ്ട്. പദസഞ്ജയില്ലാത്തടത്ത് ജല്ല് പരമിതപ്പം വന്നതിന് മുമ്പ് ഉദാഹരണം വന്നിട്ടുണ്ട്. പറയാമോ എവിടെയെന്ന്? സൂത്രം പ്രവർത്തിച്ച് നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വരും, ഇപ്പോൾ ഉദാഹരണം കിട്ടും. അപ്പൊ പദത്തി വരുന്നത് കൊണ്ട് അവിടെ ഉപലക്ഷണമായിട്ട് എടുക്കുക. ഉപലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞിട്ടുണ്ട്, സ്വബോധകത്വേ സതി സ്വജരബോധകത്വം, അതിനാണ് ഉപലക്ഷണം എന്ന് പറയുന്നത്. സ്വബോധകം അതിനെയും ബോധിപ്പിക്കുകയും സ്വ ഇതരത്തെയും ബോധിപ്പിക്കും. എന്നുവെച്ചാൽ രാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാട്ടിനെയും ബോധിപ്പിക്കും, അതായത് ചർത്തത്തെയും ബോധിപ്പിക്കും, ജസ്തത്തെയും ബോധിപ്പിക്കും. ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? ബ്രസ്റ്റാണ്, അത് ബ്രസ്റ്റാവും. അതെന്തോ ഇപ്പൊ നമ്മള് അറിയേണ്ട കാര്യമില്ല. നമുക്കിപ്പോ ഇവിടെ ദൃശ്ജെന്നിരുന്നു, ബ്രസ് ജു എന്ന് ലോപിച്ചു, ധാതു ബ്രസ്റ്റാണ്. അത് ബ്രസ്റ്റാവുന്ന പ്രക്രിയ ഇവിടെ കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ടായിരുന്നു, കൊടുത്തിട്ടില്ല. നമുക്കിപ്പോ അത് നോക്കിയാൽ മതി. എങ്ങനെയാണ് പ്രാതിപദികം? പ്രാതിപദികം എന്ന് പറയുന്ന ബ്രസ് ജു അതുവരെയുള്ള പ്രക്രിയയെ തൽക്കാലം വിടുക. ബ്രസ് ജുലോപിച്ചു, സ്കോഹോ സംയോഗ അദ്യോരന്തേച്ച സംയോഗം എന്ന് പറയുന്ന ബ്രസ് ജു അതിന്റെ ആദ്യത്തിലുള്ള സകാരത്തിന് ലോപം വന്നു. സംയോഗത്തിന്റെ ആദ്യയിലെ സകാരം ലോപിച്ചു. ഇപ്പൊ എന്തായി? ബ്ര ജു സു ലോപിച്ചപ്പോ എന്തായി? പദാന്തമായി. ഷാവന്ന് കഴിഞ്ഞപ്പോ എന്തായി? ജസ്തവും ചേർത്തു വന്നപ്പോ എന്തായി? അടുത്ത് സകാരം രണ്ടും വരാം. ഏതൊക്കെയാണ്? സംയോഗാന്ത ലോപവും വരാം. ഏത്? സ്കോ സംയോഗ ആദ്യം അന്തേ ചെയ്യ വരാം. പക്ഷെ ഏതേ വരത്തുള്ളൂ? എന്തുകൊണ്ട്? അപവാദോ വചന പ്രാമാണ്യ. ഒന്നേ ഉള്ളൂ, ബ്രഡ് ഒരു രൂപയേ ഉള്ളൂ. പദാന്തമാണോ? അതുകൊണ്ടല്ലേ വൃഷഭ്രശ വന്നു. വൃഷഭ്രശ വരുന്ന അതുകൊണ്ടാണ് ഷകാരം വന്നത്. അങ്ങനെ സകാരം ലോപിച്ചു പോയല്ലോ. അങ്ങനെ വേറെ ഇല്ലല്ലോ, അവിടെ രണ്ടക്ഷരമല്ലേ ഉള്ളു. വേറെ ഏതാ? ബ്ര സ ജ എന്നിരുന്ന് സകാരം പോയി, ഇനി ഒരു ജകാരമേ ഉള്ളു. പിന്നെ ഇവിടെ എവിടെ സംയോഗം? ബ്രഡ് എന്ന രൂപം വരുന്നില്ലേ? ഇപ്പൊ ബ്രഡായോ? എഫു ഇല്ല അവിടെ, ബ്ര ആണ് ഇരിക്കുന്നത്. ബ്ര അതൊക്കെ പോയി, അതിന്റെ പ്രക്രിയ ഒന്നും ഇവിടെ വരുന്നില്ല. ബ്രായി സംപ്രസാരണം വന്നു, അതൊന്നും ഇവിടെ നമ്മൾ പഠിക്കുന്നില്ല. എവിടെ? ഇവിടെ എഴുതിയതോ? ആ ഇത് ഞാൻ നോക്കാറില്ല, നിങ്ങൾ പുസ്തകത്തിൽ നോക്കണം. പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നു നോക്കണം. പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ശരിക്കന്നെ ബ്രിട്ട് അതിൽ നോ. അതാണ് ചിലരൊക്കെ പറയാറുണ്ട്, കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, ഇതിലെഴുതിയിരിക്കുന്നത് തെറ്റാണ്. അത് ശ്രദ്ധിക്കണം. ഞാൻ ചിലപ്പോൾ നോക്കത്തില്ല, നിങ്ങൾ നോക്കണം. ഏ ബ്ര സുജ് ആണ് നമുക്ക് പ്രാതിപദികം. ബ്ര സുജ് കിപ്പ് വന്നു ലോപിച്ച് ബ്രസുജ് സകാരം ലോപിച്ച് ബ്രജ് ഷത്തും ജസ്തും വന്ന് ബ്രഡ് ബ്രഡ്. മുമ്പുള്ള പ്രക്രിയ നമ്മൾ പഠിക്കുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇവിടെ സൂത്രം കൊടുക്കണമല്ല. പിന്നെ രേഖ വികാരമാകുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണ് എങ്ങനെയാ വരുന്നു സമ്പ്രസാരണം. അത്രയറിഞ്ഞാ മതി. ഇനി വീണ്ടും ബ്രസ്ജ് അവന്നിരിക്കുമ്പോ എന്ത് വരുന്നു? സസ്യസ്തുത്വേന സഹ സകാരത്തിന് സ്തുത്വം വന്നിട്ട് അവിടെ എന്ത് വരുന്നു? ജലാം ജസ് ജസ്. ഇവിടെ ജസ് പരവരിക്കുന്നു. ജസ് പരവരിക്കുമ്പോ എന്ത് വരുന്നു? ജസിന് ജസ് വരും. അപ്പൊ ജകാരം വരും. ബ്രിജ് അങ്ങനെ വരുന്നു. സ്തുത്വവും ജസ്തുവും വരുന്നു. ബ്രസ്ജന്നിരുന്നു. സ്തുത്വം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ശ വരും. ശാക്ക് ജസ്തും വന്നു കഴിഞ്ഞാൽ ജ ബ ഗ ഡ ദസ് ജ വരും. ഇപ്പൊ ബ്രിജൗ ബ്രിജ ഹേ ബ്രിജൗ ബ്രിജ ബ്രിജം ബ്രിജൗ ൃഭ്യാം. അവിടെ എന്തുവരും? സ്കോഹോ സംയോഗ അദ്വരന്തിയച്ച വന്നു. ജസ്തു ബൃഢ്യാം ബൃഭി ബ്രജേ ബൃഭ്യാം ബൃഭ്യ ബ്രജ ബൃഭ്യാം ബ്രജ ബ്രജോ ബ്രജ ബ്രജി ഇവിടെ ഇവിടെയും സമ്പ്രസാരണം. കാരണം സമ്പ്രസാരണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സമ്പ്രസാരണ ബന്ധസൂത്രമോ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇത് വ്യക്തമായി. അത് കൊടുത്തിട്ടില്ല. ഇപ്പൊ ജകാരാന്തത്തിലാണ് ഇവിടെ ഒരുപാട് ശബ്ദങ്ങൾ ശ്രദ്ധിച്ച. എവിടെ മുതൽ? എവിടെ മുതല ജകാരാന്തം തുടങ്ങിയത്? പാചകൻ, പാകം ചെയ്യുന്നവൻ, കർത്തരിക്കിപ്പാണ്. ഇതെല്ലാം കർത്തരി പ്രത്യയങ്ങളാണ് വരുന്നത്. ചെയ്യുന്നവൻ എന്നർത്ഥം. ബ്രിട്ട് കിബന്ധമാണ്. പരിവ്രാജ് പരിത്യജിച്ച് വ്രജനം ചെയ്യുന്നവൻ, ദേവന്മാരെ യജിക്കുന്നവൻ, വിശ്വത്തെ സൃജിക്കുന്നവൻ, എല്ലാം കർത്തരിക്കിപ്പാണ്. കർത്തർ ചെയ്യുന്നവൻ എന്നുള്ള ക്രിയയുടെ കർത്താവ് എന്നുള്ള അർത്ഥം വരും. കൃതന്ധത്തിൽ അങ്ങനെയാണ് അർത്ഥം വരുന്നത്. അടുത്ത് വരുന്ന ഏതാണ്? ത്യത് ശബ്ദം. ത്യത് ത്യത് ശബ്ദം. ത്യത് ശബ്ദം നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ സർവനാമങ്ങൾ വന്നു എന്നുവെച്ചാൽ ദകാരാന്തം. തെത് സൂന്നിരിക്കുമ്പോ ഏ സൂത്രം വരും? തെതാദീനാഹ അതോ ഗുണ വരുമ്പോ എന്താവും? സൂന്നിരുന്നപ്പോ തെതാദീനാഹ അതോ ഗുണ വന്നപ്പോ എന്തായി? തെതാദീനാഹ അതോ ഗുണ വന്നപ്പോ രൂപ എങ്ങനെയായി? തെതാദീനാം അഹ അതോ ഗുണ വന്നു കഴിഞ്ഞപ്പോ രൂപം എന്തായിരുന്നാ? എങ്ങനെ എങ്ങനെ രൂപം എങ്ങനെയായി? ആ ത്യാസു ത്യാസു എന്നായി. തെതാദീനാം അഹ വന്നപ്പോ ത്യ ആന്ന് വന്നു. അതോ ഗുണ വന്നപ്പോ ത്യ. അതാ ചോദിച്ചത്. ത്യാസു എന്നിരിക്കുമ്പോ അടുത്ത സൂത്രം വരുന്നു തദോഹോ സഹ സൗ അനന്ത്യോഹോ ത്യദാദീനാം തകാര ദകാരയോഹോ അനന്ദയോഹോ സഹ സ്യാത് സൗ. ഈ സൂത്രം വിധിക്കുന്നത് ത്യദാദികൾക്കാണ്. ത്യദാദികൾ ഏതൊക്കെയാണ്? ആണ് ത്യദാദീനാം എന്ന് പറഞ്ഞത്. പക്ഷെ ത്യദാദീനാം എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ ത്യദാദീനം മുഴുവൻ എടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ത്യദാദികളെ കുറിച്ച് പറഞ്ഞു. ദിപര്യന്താനാം ഏവ ഇഷ്ടി. അപ്പൊ ഈ സൂത്രത്തിൽ വിധിക്കുന്ന കാര്യങ്ങളും എന്താണ്? ദിപര്യന്തമേ എടുക്കാവൂ. ആ വാർത്തകൾ ഇവിടെയും വരും. ഇവിടെ എഴുതിയിട്ടില്ല. എഴുതാത്തത് നമ്മുടെ ആരുടെ? ഭരതരാജ പണ്ഡിതരുടെ ഒരു അബദ്ധമാണെന്ന് പറയാം. കാരണം അതിവിടെ എഴുതേണ്ടതായിരുന്നു. അതിവിടെ വേണ്ടതാണ്. ആവശ്യമുള്ളത് എഴുതാതിരിക്കുക എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമാണ്. പണ്ഡിതന്മാർക്കൊക്കെ ഒരു വിനോദമാണ്. അതെ. അപ്പൊ ഇവിടെയും ആ വാർത്തയെ നമ്മൾ ചേർത്തോണം. ദിപര്യന്താനാം ഏവ ഇഷ്ടിഹി ഇഷ്യത്തെ. വ്യാഖ്യാനത്തിൽ ചിലപ്പോൾ കൊടുത്തിരിക്കും. വ്യാഖ്യാനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? മലയാളത്തിനും കൊടുത്തിട്ടില്ല. എന്നാ അത് വിട്ടുപോയതാണ്. മറ്റൊരു വ്യാഖ്യാനം ഉണ്ടല്ലോ. ഏതാണ്? ഹിന്ദി വ്യാഖ്യാനം. ഹിന്ദി വ്യാഖ്യാനം ഉണ്ടല്ലോ. ഭൈമി. അതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ മലയാള വ്യാഖ്യാനമൊന്നും ഒരു വ്യാഖ്യാനമേ അല്ല. അങ്ങനെ ഒരു പേരിനുകൂടി അർഹതയുള്ള വ്യാഖ്യാനമില്ല. എല്ലാം വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഹിന്ദി അറിയാവുന്നുള്ളവർ ആ വ്യാഖ്യാനം പഠിക്കുമ്പോൾ റെഫർ ചെയ്യുന്നതാണ്. വ്യാഖ്യാനം എഴുതിയോ അങ്ങനെ എഴുതണം, പരിശ്രമിച്ചെഴുതണം. അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പി കിട്ടും. ആൾക്കാർക്ക് പ്രയോജനപ്പെടും. എല്ലാം വിശദമായി മനസ്സിലാവും. അതിനെ കോപ്പി അടിച്ച് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ചെന്ന് പറയുമ്പോൾ അത് എത്ര വലുതാണെന്ന് നോക്കണം. വേറൊരും എടുക്കാൻ വന്നിട്ട് ഇത് കോപ്പി അടിച്ച് രാഷ്ട്രപതിക്ക് കൊണ്ട് കൊടുത്ത സംസ്കൃതത്തിൽ എല്ലാ വർഷവും രാഷ്ട്രപതിയുടെ അവാർഡ് കൊടുക്കും. അത് വാങ്ങിച്ചോളാം. പാവം എഴുതിയ ആള് മരിച്ചും പോയി. ഭീമസേന ശാസ്ത്രം ഞാൻ പഠിക്കുന്ന കാലത്ത് ആ പുസ്തകം ഔട്ടോ പ്രിന്റ് ആയിരുന്നു. ഇപ്പൊ വീണ്ടും പ്രിന്റ് ആയിട്ടുണ്ട്. അല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ ഒരു വ്യാഖ്യാതാവ് പറഞ്ഞില്ലെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ല. ഇത് വായിക്കുമ്പോൾ ആർക്കെങ്കിലും ഓർമ്മ വരും. ഇത്ര ഒരു വ്യാഖ്യാനം ഉള്ളത് കൊണ്ടാണ് നമുക്കതൊക്കെ ഓർമ്മ വരും. വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വ്യാഖ്യാനം എഴുതുമ്പോൾ അങ്ങനെ ആയിരിക്കും എഴുതേണ്ടത്. എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ആൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ ഓരോ ശബ്ദങ്ങളുടെയും ഉത്പത്തി ആവശ്യം ഇല്ല. വാസ്തവത്തിൽ ഇതൊക്കെ രൂഢ ശബ്ദമാണ്. പക്ഷെ അതിന് നോക്കിക്കഴിഞ്ഞാൽ ഉണാദി വരുന്ന ഏത് സൂത്രം കൊണ്ടാണ് ഈ ഓരോ ശബ്ദങ്ങളും ശ്രദ്ധിച്ചിരിക്കുന്നത്? എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പരിശ്രമം വെച്ച് ഇന്നുള്ള ഒരു വ്യാഖ്യാനം എഴുതുന്നത് അങ്ങനെയല്ല. ഓരോ വസ്തു എടുത്ത് വയ്ക്കും, താഴെ എന്തെങ്കിലും എഴുതി വയ്ക്കും. പഠിക്കുന്നവൻ്റെ അധോഗതി. സംശയം തീരാനാണ് വ്യാഖ്യാനം നോക്കുന്നത്. വ്യാഖ്യാനം വായിച്ച സംശയം തീരും. സംശയം കൂടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ സംസ്കൃത വ്യാഖ്യാനങ്ങൾ വായിക്കുന്നത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. സിദ്ധാന്തമോദിക്ക് ബാലമനോരമ എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട്. അത് കിട്ടാറുണ്ട്. ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അത് വായിച്ചോ. ഞാൻ ഈ പറയുന്ന വിശദീകരിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽ കാണും. ഏത് പുസ്തകവും നമ്മൾ പഠിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തല്ല പഠിക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് ഉപരി ഗ്രന്ഥങ്ങൾ എന്തൊക്കെയുണ്ടോ അതുകൂടെ ഇങ്ങോട്ട് മനസ്സിലാക്കി വേണം പഠിക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ പോരെ, സ്വയം പഠിച്ചുകൂടെ. വേദഗ്രന്ഥം പഠിക്കുമ്പോൾ അതിൻ്റെ ഉപരി ഗ്രന്ഥത്തെ എന്ത് പറയുന്നു ഇതിനെ സംബന്ധിച്ച് അതുകൂടെ നമ്മൾ ചേർക്കണം. എന്നാലേ നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അറിവിനെ ഇത് വരത്തുള്ളൂ, ഒരു വികാസം വരത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ പഠനത്തിലൊരർത്ഥമില്ല. ആ ഇനി അടുത്ത വർഷം പഠിക്കണേ അതിൻ്റെ മുമ്പിൽ എന്ത് വർഷമുണ്ടോ അതവിടെ ചേർക്കണം എന്ത് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അങ്ങനെ വേണം പഠിക്കുന്ന രീതി. അതാണ് നമ്മൾ പഠിക്കുമ്പോൾ ആ പുസ്തകത്തിലുള്ള കാര്യം പോലും മുഴുവൻ അറിയാറില്ല. പിന്നെ അല്ലെ പിന്നെ അടുത്ത പുസ്തകം ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളാരെങ്കിലും വ്യാഖ്യാനം എഴുതാൻ പോവുകയാണെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ വിഷമിപ്പിക്കുന്ന വ്യാഖ്യാനം എഴുതരുത്. ഇപ്പൊ തെദാദി നാം എന്താ പറയുന്നത്, തെദാദികളിലെ എന്നുവെച്ചാൽ ദ്വിപര്യന്തം വരെയുള്ളതിലെ തകാര ദകാരയുഹോ അനന്ത്യുഹോ, അന്ത്യത്തിലല്ലാതെയുള്ള തകാര ദകാരങ്ങൾ അന്ത്യത്തിൽ വരരുത്. അന്ത്യത്തിലല്ലാതെയുള്ള തകാര ദകാരങ്ങൾക്ക് എന്ത് വരും? അനന്ത്യുഹോ സഹസ്യാത് സ വരും. എപ്പോ? സൗ സൂപരമിരിക്കും. ഇവിടെ ത്യത്തില് ദകാരം പോയി. എങ്ങനെ? തദാനാഥഗുണെന്ന് ത്യാന്നാക്കി. അതിൽ അന്ത്യത്തിലല്ലാതെയുള്ള തകാരമുണ്ട്. ഏതാണ്? ആദ്യത്തിലെ തകാരം. അതിനെന്ത് വരും? ഇപ്പൊ ത്യ എന്ന് പറയുന്നത് എന്തായി മാറും? ശ്യ. ഇവിടെ അന്ത്യത്തിലല്ലാത്ത തകാരം എന്ന് പറയുമ്പോൾ ഏതാണ്? ആദ്യത്തിലെ തകാരത്തിന് സകാരം വന്നിട്ട് ശ്യ എന്ന് വരും. ഇത് എങ്ങനെ? ആ ഒന്നേ ഉള്ളൂ, മറ്റേ പോയി. സ്യസു സകാരത്തിന്റെ ത്വിസംഗം വരുമ്പോ സ്യഹ. ഇത് ലോകത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. വേദത്തിലാണിത് ഉപയോഗിക്കുന്നത്. ലോകത്തിനും അപൂർവ ഉദാഹരണങ്ങൾ ഭൈമി വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഉപയോഗിക്കുന്നു, ആരൊക്കെ ഉപയോഗിക്കുന്നു, വേദത്തിൽ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നും അതിൽ കൊടുത്തിട്ടുണ്ട്. സ്യഹ. അപ്പോ ത്യതെന്നുള്ളിടത്ത് തെദാദീന ആഹാദോ ഗുണ എന്ന് പറയുന്നത് ശരിയായി. ത്യാന്നായി സു വന്നു, ത്യഹാന്നായി തകാരത്തിന് സകാരം വന്നു. അപ്പോൾ ഈ തെത് ശബ്ദത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ്? വലിയൊരു പ്രത്യേകതയുണ്ട്. ഇതുവരെ ഈ വന്ന ശബ്ദങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത എന്താണ്? സർവനാമ സപ്ന. അതല്ലേ ഇപ്പോൾ പറഞ്ഞത്, സർവാധികണത്തിൽപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ രൂപങ്ങൾ ഏതുപോലെ പോവും? സർവശബ്ദം പോലെ പോവും. അത് അറിയാനോ ചോദിച്ചത്. സർവനാമസജ്ഞയുണ്ട്, സർവാധിഗണത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഹരന്ത പുല്ലിംഗത്തിൽ സർവനാമ ശബ്ദങ്ങളെങ്കിലും നമ്മൾ പഠിച്ചോ? ഇപ്പൊ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ത്യഹ എല്ലായിടത്തും ത്യ എന്നുള്ള വരും. സു വര വരുന്നോണ്ടാണ് തകാരത്തിന് സകാരം വന്ന്, അല്ലാത്തടത്ത് വരത്തില്ല. എന്റെ സംബോധന എങ്ങനെയായിരിക്കും? ത്യദാദീന സംബോധനം നാസ്തി ഇത്യുത്സർഗ. കേട്ടിട്ടുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും വന്നോ? വന്ന് പിന്നെന്താ അരുണയുടെ ബുദ്ധി? ത്യദാദികൾക്ക് സംബോധനം ഇല്ല. അപൂർവത്തിൽ ചില സംഖ്യകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഉപയോഗിച്ചാലായി, അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ത്യ ഔവന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ജസ്സന്നിരിക്കുമ്പോ വീണ്ടും അരണ ജസഹ ശി ത്യേ സർവശബ്ദം പോലെ ത്യം ത്യൗ അടുത്ത് ത്യാൻ തൃതീയ ത്യേന ത്യാഭ്യാം തേഹി തസ്മേ സൂത്രം വന്നു തസ്മൈ ത്യാഭ്യാം തേഭ്യോ തസ്മാദ് ഏതാണ് മസിഞ്ഞോഹോ സ്മാസ്മിനോ തസ്മാദ് സംഗതി എളുപ്പമായി. ഇതിൽ ശ്രദ്ധിക്കേണ്ട സർവനാമകാര്യം, സർവനാമകാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രഥമ ബഹുവനത്തിലെ സൂത്രം ചതുർത്ഥിയോനത്തിൽ സർവനാമസ്മൈ, പഞ്ചമിയിലും സപ്തമി ഭവനത്തിലും അസിംഗോസ്മാസ്മി, സൂത്രം വർദ്ധിച്ചാൽ മതി. ഷഷ്ടി ഭവനത്തിൽ ആമി സർവനാമന സുട്ട് ത്യേഷാം. അടുത്തു വരുന്നത് തെദ്, അവിടെ സർവാധിഗണത്തിൽ അടുത്തു വരുന്ന ഈ ശബ്ദമാണോ തദ്? തദ് സൂന്ന് വരുന്നു. അവിടെ എന്ത് വരുന്നു? തെദാദീനാഹ അതോ ഗുണെ വരുമ്പോ എന്തായി? തെദാദീന അഹ വരുമ്പോ എന്തായി? ത അ. അതോ ഗുണെ വരുമ്പോ ത സൂന്നിരിക്കുമ്പോ വരും ഇവിടെ. അതുപോലെ ഇവിടെ വരുമോ? വരും. പിന്നെ വരുമോ എന്നൊന്ന് ചോദിക്കുമ്പോ എന്താ പേടിക്കുന്നു? അനന്ത്യത്തിന്റെ തകാരത്തിന് സകാരം വരുമെന്ന് പറഞ്ഞു വരും. ഇവിടത്തെ ത എന്ന് പറയുന്ന അന്ത്യത്തിലാണോ? അന്ത്യത്തിലൂടെ എന്താ? ആ അപ്പൊ ആദ്യത്തിലാണ് തകാരം, അതിനെന്തു വരും? സ വരും. സ പരത്തിലിരിക്കുന്ന സുപ്പിനെന്ത് വരും? ലോകം വരും. ലോകം വന്ന് വന്ന് ശീലിച്ചു പോയി. ഇപ്പൊ എവിടെ വന്നാലും ലോകമായി. താസുന്നിരിക്കുമ്പോ സു ലോപിക്കോ? പിന്നെ എന്തോരം ഇരുത്തു വിസർഗം. സഹ സഹ എന്ന് പറയും. ഈ സഹ എത്ര കാലം കൊണ്ട് നമ്മൾ കാണുന്നു? ഇന്നാണ് അടുത്ത് പരിചയപ്പെട്ട്. തത് എന്നിരിക്കുന്നിടത്ത് എന്ത് ചെയ്തു? സൂന്നിരുന്നു. തെതാദീനാഹ വന്നപ്പോ എന്തായി? ത ആ അതോ ഗുണേ വന്നപ്പോ രണ്ടകാരത്തിന്റെ സ്ഥാനത്ത് ഒന്ന് വന്നു. ത സൂന്നായി. ഇവിടെ തകാരം അന്ത്യത്തിലില്ലാത്തതുകൊണ്ട് തദോഹു സഹസാ അനന്ത്യോ പ്രകാരം തകാരത്തിന് എന്ത് വന്നു? സകാരം വന്നു. സ പരത്തിൽ സൂചിരിക്കുന്നു. ഒരുത്ത് വിശ്രമുന്നു സഹ. പക്ഷെ പ്രാതിപതികം എന്താണ്? തത് ഔ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? തഥാദീനാഹ അതോ ഗുണെ ത ഔ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? വൃദ്ധി വന്ന് തൗ. തത് ജസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? തഥാദീനാഹ അതോ ഗുണെ ത ജസ് ജസ് സി ഗുണം വരുമ്പോ സഹ തൗ തേ. തത് അമ്മന്നിരിക്കുമ്പോ തഥാദീനാഹ അതോ ഗുണെ അമ്മന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? അമിപൂർവ. ഇവിടെ എന്തുകൊണ്ട് തദോ സസവനദിയോ വന്നില്ല? സൂപരത്തിലില്ല. തം തൗ താനെന്നിരിക്കുന്നിടത്ത് തത് സസന്നിരിക്കുമോ എന്ത് വരുന്നു? തഥാദിനഹ അതുകൊണ്ട് ത അസന്നിരിക്കുന്നു. പ്രഥമേ പൂർവസവർണ വന്നു. പിന്നെ തസ്മാ ചസ്വനഹ പുംസി വന്നു. താൻ തത് താന്നിരിക്കുമ്പോ എന്ത് വരുന്നു? തഥാദിനോ അതോ ഗുണെ വന്നു. താന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ടാങ് സിംഹസാം ഇനാസ്യഹ ഇന വന്നു. ഗുണം വന്നപ്പോ തേന. തത് ഭ്യാമെന്നിരിക്കുമ്പോ എന്ത് വരുന്നു? തഥാദിനഹ അതോ ഗുണെ താ ഭ്യാമെന്നിരിക്കുമ്പോ എന്ത് വരുന്നു? സുപിച്ച തേന താഭ്യാം. തത് ബിസന്നിരിക്കുന്നു. തഥാദിനഹ അതോ ഗുണെ വന്നു. താ ബിസന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അതോ ബിസ ഐസ് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അതോ ബിസ ഐസ് എന്നാ തെയ്സ് എന്ന് വരുമോ? വെറുതിലേജ് തെയ്സ് ഋത്തു വിസർഗം തെഹി. ചതുർത്ഥിയില് തത് ഇങ്ങനിരിക്കുമ്പോ എന്ത് വരുന്നു? ചതാദീനഹ അതോ ഗുണ വന്നു. ത ഏന്നിരിക്കുമ്പോ സർവനാമന സ്മൈ തസ്മൈ. തത് ഭ്യാം ചതാദീനഹ അതോ ഗുണെ താഭ്യാം തേഭ്യാന്നിടത്ത് തഥാദിനാഥോ ഗുണേ താഭ്യാസം നിരിക്കും എന്ത് വരുന്നു? ഭൂവിനെ ശല്യ തേഭ്യ. തത് പഞ്ചമിയിൽ തഥാനാഥോ ഗുണേ അസിംഗോ സ്മാസ്മിനോ തസ്മാത് തസ്മാത് താഭ്യാം തേഭ്യ. തത് ഷഷ്ടിയിൽ ഏത് സൂത്രം വരുന്നു? ടാങ് സിംഹസാം വരുന്നു തഥാവിനാവാദോഗുണേ തസ്യ തത് പരത്തിലെന്തിരിക്കുന്നു ഓസ് തഥാവിനഹ അധോഗുണേ ഇരിക്കുമ്പോൾ എന്തുവരുന്നു ഓസിജ ഏകാരം അയാദേശം തയോഹോ തത് ആമെന്നിരിക്കുന്നു തഥാവിനാദ അധോഗുണേ ത ആമെന്നിരിക്കുമ്പോൾ എന്തുവരുന്നു ആമി സർവനാമന സുട്ടു വരുന്നു പിന്നെ ധൂനെ ജലി തേഷാം ഷത്വം തത് ഇങ്ങനെ വന്നുവരുന്നു അതുപോലെ തസ്മിൻ തയോഹോ തേഷ അടുത്ത തദാദിയിൽ ഏതാ വരുന്നത് യത് ഇതുപോലെ തന്നെ യത്ത് സു വന്നിരിക്കുന്നു തദാനാദോണെ യ സു ഋത്വ വിശ്രമം വന്നുവരുന്നു യഹ യൗ വൃദ്ധി വന്നു എല്ലായിടത്തും വരുന്ന സൂത്രമാണ് വരുമ്പോ ആ ആന്നിരിക്കും അതോഗുണേ വരുമ്പോ രണ്ടായും കൂടെ പോയിട്ട് അവിടെ ഒന്ന് വരും യൗ യഹ യൗ യേ ജസവശി ഗുണം യം യൗ യാൻ ഏന യാഭ്യാം യസ്മൈ സർവനാമന സ്മൈ യസ്മൈ യാഭ്യാം യസ്മാ മസിംഗ്യോ ിരിക്കുന്നിടത്ത് സൂന്നിരിക്കുന്നു സൂരൂപിക്കുന്നു ത്യദാദിനഹ അതോണേനും എങ്ങനെയായി രൂപം ഏത് അസൂരൂപിക്കുന്നില്ല ഞാൻ കൂട്ടത്തിലങ്ങ് പറഞ്ഞതേ ഉള്ളു തഥാദിനഹ അതോഗുണെ ഏത സുഖനിരിക്കും എന്ത് വരുന്നു ആ ഇവിടെ നോക്കണം ഇവിടെ ഏ തത് ഇവിടെ ആദിയിൽ എന്താണ് തകാരം എന്തായാലും അന്ത്യത്തിലല്ല അപ്പൊ ഇവിടെയും വരാൻ എന്താണ് തകാരത്തിന് സകാരം വന്നു കഴിഞ്ഞാൽ സകാരത്തിന് എന്തുവരും ഇവിടെ ആദേശപ്രത്യയം എങ്ങനെ പ്രവർത്തിക്കും ഇത് പ്രത്യവയവമാണോ ആദേശപ്രത്യയുടെ വൃത്തി എന്താണ് ഇൻകുഭ്യാം വരസ്യ അവദാന്തസ്യ പ്രത്യവയവസ്യ അവിടെയാണ് ഇൻകുഭ്യാം വരസ്യ അവദാന്തസ്യ ബാക്കി പലരും പല രീതിയിലാണ് പറയുന്നത് വൃത്തിയാണ് എനിക്കറിയേണ്ടത് എൻകുഭ്യാം വരസ്യ അവദാന്തസ്യ ആദേശസ്യ പ്രത്യവയവസ്യ അപ്പോ സകാരം എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ പറയുന്നു ഒന്നുകിൽ അതെന്തായിരിക്കണം പ്രത്യയത്തിന്റെ അവയവമായിരിക്കും ഇവിടെ നോക്കുക ഇവിടുത്തെ സകാരം പ്രത്യേക അവയവമാണോ പിന്നെന്താണ് ആദേശം ഒന്നുകിൽ പ്രത്യയത്തിന്റെ അവയവമായിരിക്കും അല്ലെങ്കിൽ ആദേശം പ്രത്യയത്തിന്റെ അവയവത്തിന് എന്താ ഉദാഹരണം യേശു സുപ്പ് അത് പ്രത്യയത്തിന്റെ അവയവമാണ് ആദേശമാണോ അത് ആദേശമാണോ സു എന്ന് പറയുന്നത് പ്രത്യയത്തിന്റെ അവയവമാണ് പിന്നെ ഷഷ്ടി ബഹുവനത്തില് എന്താണ് ആദേശമാണോ ആദേശമാണോ എങ്ങനെ പ്രത്യവയമായി എങ്ങനെയായി അത് പ്രത്യേകത്തിലുണ്ടാ അത് സുട്ടെന്ന് പറയുന്നത് പ്രത്യേകത്തിന്റെ അവയവമാണോ എങ്ങനെ അത് പ്രത്യയത്തിന്റെ അവയവമാകുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് അവിടെ സുട്ടെന്ന് പറയുന്നത് പ്രത്യയത്തിന്റെ അവയവമാണോ പ്രത്യയത്തിന് എങ്ങനെ വന്നു പ്രത്യയത്തിന് ആദേശം വന്നാണോ അതെങ്ങനെ സ്ഥാനി ഏത് സ്ഥാനിയിലാണ് വന്നത് സുട്ട് ഏത് ആഗമം എങ്ങനെ പ്രത്യയത്തിന്റെ അവയവമാകും ആദേശമുണ്ടെങ്കിൽ അകമായ പ്രത്യയത്തിന്റെ അവയവം എങ്ങനെയാകുന്ന ചോദിച്ചു. ആമന് വന്നു പ്രത്യയ ലോവ്യ പ്രത്യയ ലക്ഷണം കൂടെ വരും. പ്രത്യയം ലോപിച്ചോ പിന്നെ എങ്ങനെ? അത് സമ്മതിച്ചു. ആമിന് വിധിച്ചുകൊണ്ട് അത് എങ്ങനെ പ്രത്യയത്തിന്റെ അവയവമാണെന്നോ ചോദിച്ചത്. ഇവിടെ ഏതിന് വികാരം വന്നു? അതിന് വികാരം വന്നു. സുട്ടിന് വികാരം വന്നു. സുട്ട് എങ്ങനെയാകുമെന്നാ ചോദിച്ചത്. ആമെങ്ങനെ വരുന്നുണ്ട്? എങ്ങനെ വരുന്നു? വിധിച്ചപ്പോഴത്തേക്ക് ആമിന്റെ അവയവം എങ്ങനെയായെന്നാ ചോദിക്കുന്നത്. ആമിന്റെ അവയവമായി അവയവം എന്ന് വെച്ചാൽ എവിടെ? ടിത്തായാല് ആദ്യ അവയവമായി വരും. സൂത്രത്തിലുണ്ടോ? സൂത്രത്തിലുണ്ട് ആദ്യ അവയവമാകുന്നു. ആ തദാഗമാഹ തദ് ഗുണീഭൂതാഹ തദ് ഗ്രഹണേന ഗ്രഹീന്തേ. ആ നിയമം അനുസരിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. തദാഗമാഹ തദ് ഗുണീഭൂതാഹ തദ് ഗ്രഹണേന ഗ്രഹീന്തേ. ഒരാഗമം വന്നു കഴിഞ്ഞാൽ അതിനെ ഏതിനു വന്നോ അതിനെ ഗ്രഹിക്കുമ്പോൾ അതിനെ കൂടെ ഗ്രഹിച്ചോണം. ആ ന്യായം അനുസരിച്ചാണ് അതെന്താവുന്നത്, അതിന്റെ അവയവമാകുന്നത്. ആ പരിഭാഷ അനുസരിച്ച് അല്ല, വെറുതെ അവയവമാകത്തില്ല. ആ അർത്ഥത്തെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ആദ്യ അവയവം അന്ത്യ അവയവം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല, മറിച്ച് എന്താണ് ഇവിടെ ആദേശമാണ്. ഏതത്തെന്ന് പറയുന്നില്ല, തകാരത്തിന് ആദേശം വന്നു. ആദേശപ്രത്യയം എന്ന് പറയുന്നിടത്ത് അവിടെ പ്രത്യയത്തിന്റെ അവയവത്തെയും ഗ്രഹിക്കാം, പിന്നെ ആദേശത്തെയും ഗ്രഹിക്കാം. ആദേശം എന്ന് പറയുമ്പോൾ പ്രത്യയത്തിന്റെ ഭാഗമായിരിക്കണമെന്നില്ല. ഇവിടെ പ്രത്യയത്തിന്റെ ഭാഗമാണോ? അതുകൊണ്ടാണ് അവിടെ വൃത്തിയിൽ എന്ത് പറഞ്ഞത്? പ്രത്യയം പറഞ്ഞു. വൃത്തിയിൽ എന്ത് പറഞ്ഞു? ഇൻഗുഭ്യാംബരസ്യ അവതാന്തസ്യ. ആ അത് പ്രത്യയമാണ്. അവതാന്തസ്യ ആദേശസ്യ സസ്യശവസ്യ. ഇവിടെ ഇന്ന് പൂർവ്വത്തിലുണ്ടാ? ഏ പൂർവത്തിൽ ഇന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ സകാരം എന്ന് പറയുന്നത് എന്താണ്? ആദേശം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്രത്യയമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പ്രത്യയ അവയവസ്ഥ യഹസ തസ്യ. അത് രണ്ടിനെ രണ്ടായിട്ട് എടുക്കണം. അത് അവിടെ വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇപ്പൊ ഇത് രണ്ടും പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇൻഗുഭ്യാംബരസ്യ അവതാന്തസ്യ പ്രത്യവയവസ്യ യസ. പിന്നെ എന്താണ്? അല്ല, ഇൻഗുഭ്യാംബരസ്യ അവതാന്തസ്യ ആദേശസ്യ സ. പിന്നെ അവതാന്തസ്യ അടുത്ത് പ്രത്യ അവയവസ്യ യെസ്. അടുത്ത് പ്രത്യയം. പ്രത്യ അവയവമായ സകാരം. ഇപ്പൊ പ്രത്യ അവയവമായ സകാരത്തിനാണ് സുപ്പല സകാരം. പിന്നെ ആദേശത്തിന് പ്രത്യയവുമായിട്ട് ബന്ധമില്ല. അതാണ് അതിനാദ്യം മാറ്റി പറഞ്ഞത്. എങ്ങനെ? അവതാന്തസ്യ സസ്യ. ആദ്യം എന്ത് പറഞ്ഞു? ഇൻഗുഭ്യാംബരസ്യ അവതാന്തസ്യ ആദേശസ്യ സ. ആദേശമായ സകാരം. അതിനാണ് ഇത് ഉദാഹരണം. അത് രണ്ടും പ്രത്യേകം പ്രത്യേകം മനസ്സിലാക്കുക. എവിടെ ആദേശം വരുമ്പോൾ ഷത്വം വരുന്നു, എവിടെ പ്രത്യവയവമായ സകാരത്തിന് ഷകാരം വരുന്നു എന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ആ പ്രത്യവയവ അതുവരും. അവതാന്തസ്യ പൊതുവായി പറഞ്ഞു, പൊതുവായി പറഞ്ഞു. പിന്നെ ഇൻഗുഭ്യ എന്ന് പറയുന്നതും പൊതുവാണ്. പിന്നെ വ്യത്യാസം പറയുന്നതാണ്, ചിലത് അത് ആദേശത്തിനായിരിക്കും. ആദേശം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ബന്ധമില്ല. ചിലയിടത്ത് അത് പ്രത്യയത്തിന്റെ സൂത്രത്തിന് എന്താണ് ആദേശ പ്രത്യയോഹോ എന്ന് പറഞ്ഞു. ആദേശത്തിന്റെയും പ്രത്യയത്തിന്റെയും ആദേശം വരുന്നിടത്ത് അത് പ്രത്യയമായിരിക്കണമെന്ന് ഇല്ല. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഏഷഹ. ബാക്കിയുള്ളതെല്ലാം പഴയതുപോലെ തന്നെ. ഏതാണ് എന്ത് വരുന്നു? തെതാദിനഹ അതോ ഗുണേ വന്നു പരത്തില വന്നു ഏതവും ഏഷഹ ഏതവും ഏതേ ജസസി ഏതം ഏതവും ഏതാൻ ഏതേന ഏതാഭ്യാം ഏതേഹി ഏതാഭ്യാം ഏതേഭ്യ ഇവിടെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് എന്താണ് അന്വാദേശം? ഇതമേതോർ അന്വാദേശേ. എന്താണ് സൂത്രം? എന്താണ് അത്? ഞാൻ വൃത്തിയാ പറഞ്ഞത്. ഇത്രയും പരമിരിക്കുമ്പോ പ്രകൃതിക്ക് ഏനാദേശം വരും? ദ്വിതീയ ടോസ് ഇത്രയും പരമിരിക്കുമ്പോ പൂർവത്തിന് ഏനാദേശം വരും. പക്ഷെ ഇവിടെ ലഘു സിദ്ധാന്തം ഇവിടെ കൊടുത്തിട്ടില്ല. ഈ പുസ്തകത്തിൽ അന്വാദേശത്തിന്റെ കാര്യമേ വേണ്ടിയിട്ടില്ല. പക്ഷെ അത് വേണ്ടതാണ്. കൊടുത്തില്ല എന്ന് പറയുന്നത് ഭരതരാജ പണ്ഡിതർ അനങ്ങുപേക്ഷിച്ചു. നേരത്തെ വന്ന സൂത്രമാണ് ഇവിടെ കൊടുക്കണ്ടേ. അത് അന്വാദേശം വരുമെന്ന് കാണി വ്യാഖ്യാനത്തിലുണ്ടാ? നിങ്ങളുടെ ഇല്ലിരിക്കുന്ന വ്യാഖ്യാനത്തിലും ഇല്ല. ഉണ്ടാ? ആ മലയാളത്തിലുണ്ട്. അപ്പൊ ഇവിടെ അന്വാദേശം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഏന വരും. അപ്പൊ എങ്ങനെ വരും എന്നുവെച്ചാൽ ഏതത്തിന്റെ സ്ഥാനത്ത് ഏന വരും. അപ്പൊ ഏനം ഏനോ ഏനാൻ തൃതിയില് ഏനേന ഷഷ്ടി ദിവേനത്തിൽ ഏനയോഹോ ഏനയോഹോ. നേരത്തെ ഒന്നതുപോലെ തന്നെ ഏത് ശബ്ദത്തിന്റെ സ്ഥാനത്ത് ഏന വരുന്നു പിന്നെ പരത്തിലിരിക്കുന്നതായിട്ട് സന്ധി ചെയ്യുക. അപ്പൊ ഏനം ഏനോ ഏനാൻ തൃതിയില് ഏനേന പിന്നെ ഷഷ്ടി സപ്തമികളിൽ ഏനയോഹോ ഏനയോഹോ എന്ന് വരുന്നു. അടുത്ത് വരുന്നത് അയം ശബ്ദം അതേ അർത്ഥം തന്നെയാണ്. അയം ശബ്ദങ്ങൾ അതേ അർത്ഥം തന്നെയാണ്. എങ്ങനെ? അയം എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം തന്നെയാണ്. അല്ല, ഏതത്തെന്ന് പറഞ്ഞ ശബ്ദത്തിന് അർത്ഥം മാറി. അതൊക്കെ നമ്മൾ പല പല രൂപങ്ങളും കണ്ട നമുക്കിപ്പോ എന്താണ് ഇവിടെ തന്നെ ഏതാഭ്യാന്ന് കണ്ടുകഴിഞ്ഞാൽ ഏതെന്ന് എങ്ങനെ മനസ്സിലാക്കും? ഏതേഭ്യാന്ന് കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കും? അതൊക്കെ ഭാഷാപരിചയം കൊണ്ട് മനസ്സിലാക്കണം. അടുത്തു വരുന്നത് യുഷ്മദസ്മ ശബ്ദങ്ങളാണ്. യുഷ്മദസ്മ ശബ്ദങ്ങൾ ഇതിന്റെ രൂപസിദ്ധി പഠിക്കുന്നതിനൊന്നും രൂപം നിർബന്ധമായിട്ടും മനഃപ്പാഠം ചെയ്തിരിക്കണം. ത്വം യുവാം യുവ്യം അഹമാവാം വയം എന്ന് പറയുന്നതിൻ്റെ എല്ലാ രൂപങ്ങളും അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പ്രക്രിയ മനസ്സിലാകത്തുള്ളൂ. പറയുന്ന പ്രക്രിയ കൊണ്ടടുത്ത് വരുമ്പോഴത്തേക്ക് എല്ലാവരും അതൊന്ന് ശരിക്ക് മനഃപ്പാഠം ചെയ്തു വയ്ക്കണം. അറിയാമെന്നുള്ളവരല്ല, അറിയാത്തവർ അറിയാമെന്നുള്ളവരും മറന്നു കളയാതിരിക്കാൻ ശ്രമിക്കണം. യുഷ്മശബ്ദവും അസ്മശബ്ദവും.